നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചുവത്തിലും ഞാൻ തേടുന്നു ഇലാഹി. വഞ്ചനകളേറെ ചെയ്തു നടന്നേ ഞാൻ കെഞ്ചിടുന്നു നിന്നിൽ തൗബക്കായി ദയ്യാനേ. നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചു വക്തിയിലും ഞാൻ തേടുന്നു ഇലാഹി. വഞ്ചനകളേറെ ചെയ്തു നടന്നേ ഞാൻ കെഞ്ചിടുന്നു നിന്നിൽ തൗബക്കായി ദയ്യാനേ. നിന്നാമം വാഴ്ത്തുമ്പോൾ ഉള്ളിൽ കുളിർ വീശും, നിൻപൂകൾ പാടുമ്പോൾ കൽബിൽ മാറി പെയ്യും. നിന്നാമം വാഴ്ത്തുമ്പോൾ ഉള്ളിൽ കുളിർ വീശും, നിൻപൂകൾ പാടുമ്പോൾ കൽബിൽ മാറി പെയ്യും. ദിക്റുകൾ ഓതുമ്പോൾ തഖ്‌വയൻ നീലേറും, ശുക്റുകൾ ഓതുമ്പോൾ ഞാൻ സ്വയം മറക്കും. നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചു വക്തിയിലും ഞാൻ തേടുന്നു ഇലാഹി. അപരാധം ചെയ്തോർക്ക് മാപ്പ് കൊടുത്തിടും, അല്ലാഹു റഹ്മത്തിൻ വാതിൽ തുറന്നിടും. അപരാധം ചെയ്തോർക്ക് മാപ്പ് കൊടുത്തിടും, അല്ലാഹു റഹ്മത്തിൻ വാതിൽ തുറന്നിടും. നേരിന്റെ പാതയിൽ എന്നെ നയിക്കേണം, നരകത്തിയിൽ നിന്നും രക്ഷ നൽകിയിടേണം. നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചു വക്തിയിലും ഞാൻ തേടുന്നു ഇലാഹി. വഞ്ചനകളേറെ ചെയ്തു നടന്നേ ഞാൻ കെഞ്ചിടുന്നു നിന്നിൽ തൗബക്കായി ദയ്യാനേ. ഇഹപര ജീവിതം ധന്യമാക്ക് നീയേ, ഈ പാപിയാമെൻ്റെ ഗാനം ശോകമാണേ. ജന്നത്തുൽ ഫിർദൗസിൽ ചേർക്ക് തമ്പുരാനേ. ജല്ല ജലാലല്ല ദാരി തുണക്കോനേ. നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചു വക്തിയിലും ഞാൻ തേടുന്നു ഇലാഹി. വഞ്ചനകളേറെ ചെയ്തു നടന്നേ ഞാൻ കെഞ്ചിടുന്നു നിന്നിൽ തൗബക്കായി ദയ്യാനേ. നെഞ്ചുരുകി തേങ്ങി കണ്ണുനീര് തൂകി അഞ്ചു വക്തിയിലും ഞാൻ തേടുന്നു ഇലാഹി.